നാമത്തെ കുറിച്ച് കൂടെ വിശേഷം പറയുന്നു. പരിണാമത്തെ കുറിച്ച് കൂടെ ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച്. സാമ്യം പറഞ്ഞ എന്തിനാണ്? അതിനാണ് സാമ്യം പറഞ്ഞത്. സാമ്യം പറഞ്ഞാൽ സൃഷ്ടിയുടെ ആദി അഗ്രയം എന്നൊക്കെ പറഞ്ഞിടത്ത് ഇവിടെ പറയുന്ന അസത്ത്, ഇത് വ്യവഹാരത്തിന് വിഷയമില്ല എന്ന് പറയും. അസത്ത് എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ സൃഷ്ടിക്ക് ശേഷമുള്ള വ്യവഹാരം, ആ ഒരു വ്യവഹാരത്തിനും വിഷയമില്ല. അഗ്രഹി ഇപ്പൊ ഇവിടെ നടക്കുന്ന വ്യവഹാരങ്ങളൊന്നും അവിടെ വിഷയമില്ല. അതുപോലെയാണ് ആധുനിക സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തും അവിടെ പ്രാമിതിക നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നു. ഇതാണ് സാമ്യത എന്ന് പറയുന്നത്. രണ്ടു ഒന്നല്ല. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ വ്യത്യാസം പ്രധാനമായി പറയുന്നത് എന്താണോ ഇവിടെ പറയുന്നത്, പരമേശ്വരൻ സൃഷ്ടിച്ചതെന്നാണ് പ്രഭു. ആധുനിക സയൻസിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അവ്യക്തമാണെങ്കിലും ഒരവിടെ ഒരു പ്രഭു അല്ലെങ്കിൽ പരമേശ്വരൻ ഒരാളെ സ്വീകരിക്കുന്നുണ്ട്, സയൻസിൽ സ്വീകരിക്കുന്നു, മതങ്ങൾ സ്വീകരിക്കും, തത്വചിന്തി സ്വീകരിക്കും. അത് കാര്യമായ വ്യത്യാസം. അങ്ങനെ ഒരു സൃഷ്ടികർത്താവ് അതിനെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒന്ന് കർത്താവിനെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടി ആരംഭിക്കുന്നു, പരിണമിക്കുന്നു. നമ്മുടെ ഒരു പരമേശ്വരന് യാതൊരു പങ്കുമില്ലെന്നാണ് ആധുനിക സയൻസ് പറയുന്നത്. അതിനെക്കുറിച്ച് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഒരു വിഷയമേ അല്ല. അങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. മതങ്ങളാണ് ഒരു ഈശ്വരന് അവിടെ ആവശ്യമുണ്ടെന്ന് പറയുന്നു. അപ്പൊ പരിണാമവാദത്തെ അംഗീകരിക്കുന്ന മതങ്ങളും പറയുന്നു ശരി, പരിണാമവാദം ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷെ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. ഈശ്വരനെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് മതങ്ങൾ പരിണാമവാദത്തെ അംഗീകരിക്കുന്നത്. അംഗീകരിക്കുന്നവർ എല്ലാവരും അംഗീകരിക്കില്ല, ക്രിസ്ത്യാനികളും മറ്റും അംഗീകരിക്കും. അവർ പറയാം അത് ഞങ്ങൾ അംഗീകരിക്കും, പക്ഷെ അവിടെ ഒരു സൃഷ്ടികർത്താവായ ഒരു ഈശ്വരൻ അവരുടെ വകയായിട്ട്, മതത്തിന്റെ വകയായിട്ട് അതുകൂടെ ചേർക്കും. അതേസമയം ആധുനിക ശാസ്ത്രം പറയുന്നത് അങ്ങനെ വന്നതിനെ കുറിച്ച് അങ്ങനെ വന്നതിന്റെ ആവശ്യമില്ലെന്നാണ്. ഒന്ന്, ആ തുടക്കം എന്താണെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ എങ്ങനെയാ ഒരു ഈശ്വരനെ സ്വീകരിക്കുന്നു, തുടക്കം വിശദീകരിക്കാനേ പറ്റുന്നില്ല, പിന്നെ എങ്ങനെ ഈശ്വരനെ സ്വീകരിക്കുന്നു. അത് സയൻസിന്റെ വിഷയമല്ലെന്നാണ് പറയുന്നത്. സയൻസിന്റെ നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈശ്വരനെ സ്വീകരിക്കാൻ പറ്റില്ല. സംബന്ധിച്ചു അത്രമാത്രമേ പറയാൻ പറ്റൂ, കൂടുതൽ വിശദീകരണമൊന്നും പറയാൻ പറ്റില്ല. തത്വചിന്തയിൽ ഇവിടെ പലരും പല തത്വചിന്തകന്മാരും ഈശ്വരനെ സ്വീകരിക്കും. ഇവിടെ പ്രധാനമായിട്ടും ഈശ്വരനെ സമർപ്പിച്ച താർക്കികന്മാർ, അവര് പറയുന്നത് ഇവിടെ സൃഷ്ടി നടക്കുന്നിടത്തെല്ലാം അതിന്റെ പുറകിലൊരു കർത്താവുണ്ട്. സൃഷ്ടിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതാണ് അതിന്റെ യുക്തി. അതാണ് സൃഷ്ടി നടക്കുന്നിടത്തെല്ലാം ഒരു കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ കർത്താവ് സൃഷ്ടിക്കുന്നതും വേണം. അങ്ങനെ ഒരു യുക്തിയാണ് അവർ പറയുന്നത്. അത് ഒന്ന് യുക്തി. പിന്നെ എപ്പോഴും സാധാരണ പറയുന്നത് ശ്രുതി വേദം പറയുന്നു. അത് ആസ്തികന്മാർക്കെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വേദം പറയുന്നു, വേദം പറഞ്ഞാൽ സ്വീകരിക്കുന്നു. വേദത്തിൽ പറയുന്നു ധാത യഥാപൂർവം അകത്പയ എന്നെല്ലാം പറയും. ധാതാവ് സൃഷ്ടിച്ചു, പഴയതുപോലെ സൃഷ്ടിച്ചു. പ്രളയത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ പ്രളയം അവസാനിക്കുന്ന സമയത്ത് സൃഷ്ടിച്ചു. വേദം പറയുന്നത് വേദം പറയുന്നു എന്ന് പറയുന്നത് ഇവര് പറയുന്നത് ആര്? ഈശ്വരപ്രോക്തമാണ്, ഈശ്വരൻ പറഞ്ഞിരിക്കുന്നു, അതാണ് പ്രാമാണ്യം. അപ്പം മനുഷ്യന്റെ യുക്തിയെ കാണുന്നതിന് വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. ഈശ്വരപ്രോക്തമായിട്ടാണ് തർക്കം മനസ്സിലാക്കുന്നത്. അല്ല, അത് അനാദിയാണെന്ന് പറയുന്നതാണ് മീമാംസ. അവർ ഈശ്വരനെ സ്വീകരിക്കുന്നില്ല. അത് പറയുന്നത് ഇത് അനാദിയാണ് സൃഷ്ടി, മീമാംസയുടെ അഭിപ്രായം. ഭട്ടമീമാംസ, ജൈമിനീയ മീമാംസ, ഈശ്വരന്റെ ആവശ്യമുണ്ട്. എന്താണ് അവരെ പറയുന്നത്? തർക്കീയന്മാർ പറയുന്നത് അങ്ങനെയല്ല, വേദം ഈശ്വരപ്രോക്തമാണ്. ഓരോ കൽപ്പാതിയിൽ ഈശ്വരൻ പറഞ്ഞു കൊടുക്കുന്നു. ഋഷിമാർ പരമ്പരയിലൂടെ അധ്യയനം നടക്കുന്നു. അപ്പോ ഈശ്വരൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മനുഷ്യന്റെ വ്യക്തിയല്ല. അതാണ് മുഖ്യ പ്രമാണം. പിന്നെ തർക്കം കൊണ്ടും അത് സമർത്ഥിക്കാമെന്ന് അവർ പറയുന്നില്ല. ഈശ്വരനെ സംബന്ധിച്ച് രണ്ട് കാഴ്ചപ്പാടാണ്. ഒന്നുകിൽ അതിനെ അനാദിയായി സ്വീകരിക്കും. അനാദിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അനാദി തന്നെ എത്ര അനാദിയായിട്ടുണ്ട്. അപ്പോ ഒരു ശയം ആരും അത് നിർമ്മിച്ചല്ല, ഈശ്വരനെ നിർമ്മിച്ചല്ല, മനുഷ്യനെ നിർമ്മിച്ചല്ല, അതനാദിയായിരിക്കും. അപ്പൊ പിന്നെ അതിനകത്ത് വേറെ ആരുടെയും ബുദ്ധിയും ഒന്നുമില്ല. അത് പാട്ട ജൈമിനീയ മീമാംസയുടെ അഭിപ്രായം. പിന്നെ പിൽക്കാലത്തൊക്കെ വന്നിട്ട് മീമാംസരല്ല ഈശ്വരനെ പിന്നെ അംഗീകരിക്കുന്നുണ്ട്. എന്നാലും പ്രാമാണികന്മാരായിട്ടുള്ളവർ പറയുന്നത് അവിടെ മനുഷ്യന്റെ ബുദ്ധിയൊന്നും അതിനകത്തില്ല, അനാദിയാണ്, അനിത്യമാണ്. കാർഗ്യം ഈശ്വരനാണെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ മനുഷ്യന്റെ ബുദ്ധിയില്ല. പിന്നെ ഇതൊന്നും അംഗീകരിക്കാത്തവർ പറയുന്നത് ഈശ്വരൻ പറഞ്ഞൊന്നുമല്ല, അത് മനുഷ്യൻ പറഞ്ഞാണ്. മനുഷ്യൻ അങ്ങനെ പറയുമ്പോൾ അവന്റെ ബുദ്ധി യുക്തി എല്ലാം അതിനകത്തുണ്ട് എന്ന് വരും. സാധാരണ രീതിയിൽ പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ എന്താണ് ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പി മരുഭൂമികളെന്ന് പറയുന്നത് ഇന്നത്തെ ഇറാൻ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇങ്ങോട്ട് കടന്നു വന്ന മനുഷ്യർ, അവരിങ്ങനെ ഇന്നത്തെ പാകിസ്ഥാൻ ആ ഭാഗത്തുകൂടി അന്ന് അതൊക്കെ ഇന്ത്യയായിരുന്നു. ഇറാനിയൻ പീഠഭൂമി അവിടെ നിന്നൊക്കെ വന്ന മനുഷ്യര് അവരിങ്ങനെ പല വഴിക്ക് സഞ്ചരിച്ച് ഒരു ഭാഗം ചൈനയിലേക്ക് പോയി തിരിച്ചു വന്ന് പലതവണ യാത്ര ചെയ്തു. അവരിങ്ങനെ സഞ്ചരിച്ച് വന്നപ്പോ അവര് ഇങ്ങനെ വന്ന് ഇന്ത്യയിലേക്ക് വന്ന് നേരെ ഗംഗാതടം വരെ അവര് സഞ്ചരിച്ചു വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവരിങ്ങനെ വേട്ടയാടി ജീവിച്ചിരുന്ന വിഭാഗം. ആ മനുഷ്യര് ചരിത്രപരമായിട്ട് അന്ന് പറയുന്ന ഔട്ട് ഓഫ് ആഫ്രിക്ക തിയറി എന്നാണ്. ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യർ തുടങ്ങി അവർ ലോകത്തിന്റെ പല ഭാഗത്തും യാത്ര ചെയ്ത് ഹണ്ടർ ഗ്യാദേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം അവര് പെർക്കിത്തീനികളായിരുന്നു. എന്നുവെച്ചാൽ അവിടെ എവിടെയൊക്കെ പെട്ടെന്ന് പറകിത്തന്ന് വേട്ടയാടിയും ഇങ്ങനെ വന്നത് അവരിലൊരു പ്രത്യേക സംസ്കാരം ഉണ്ടായി. അവരാണ് ആര്യന്മാരെന്ന് പറയും. അവരുടെ ആര്യൻ കുടിയേറ്റം എന്നാണ് പറയുന്നത്. അവർ കുടിയേറി, പല ഭാഗങ്ങളിലേക്കും കുടിയേറി. അങ്ങനെ കുടിയേറി വന്ന മനുഷ്യര് അവരുടെ ഭാഷ, കാരണം ഇതിന്റെ ഈ വന്ന ഭാഗത്തൊക്കെ ഇന്ന് ഇതിന്റെ അടയാളങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അഗ്നിയാരാധന, ഈ വന്ന ഭാഗങ്ങളിലെല്ലാം ഇന്നും ഉണ്ട് അഗ്നിയാരാധന. ഇവിടെ ഏറ്റവും പ്രധാനം അഗ്നിയാരാധന. ഇവരുടെ പ്രധാന ഇതെന്ന് വെച്ചാൽ ഇവര് അഗ്നി ആരാധിക്കുന്നു. അതാണ് ഈ യാഗങ്ങളും ഹോമങ്ങളും നടത്തി. ആ മനുഷ്യർ ഇന്ത്യയിലേക്ക് വന്നു. അതിന് മുമ്പ് മനുഷ്യർ പലരും ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രത്യേക വിഭാഗം. അവര് വന്നു പിന്നെ ഇന്ത്യയിലുള്ള മനുഷ്യരുമായിട്ട് കലർന്നു. ആ മനുഷ്യരുടെ, അതിപ്പോ ഇന്നും ഈ ആദിവാസികളുടെ ഇടയിലൊക്കെ പാട്ടുകളുണ്ട്, അവരുടേതായ പാട്ടുകൾ. പഴയകാലത്ത് കൊയ്ത്ത് പാട്ടുണ്ടായിരുന്നു. അതുപോലെ ആ വന്ന മനുഷ്യരുടെ പാട്ടുകളാണ് അവർ പാടിയ പാട്ടുകൾ. അത് മനുഷ്യന് സന്തോഷം വരുമ്പോൾ എന്ത് ചെയ്യും? അവൻ പാടും. ചിലപ്പോൾ സങ്കടം വരുമ്പോഴും പാടും. അങ്ങനെ അവർ പാടിയതാണ് വേദങ്ങളെന്ന് പറയും. ചരിത്രപരമായിട്ട് അതത്രേ ഉള്ളൂ. ഇവര് ഗോത്രങ്ങളായിരുന്നു. ഗോത്രങ്ങളായിരുന്നു, പല പല ഗോത്രങ്ങളായിരുന്നു. ആ ഗോത്രമാണ് ഇന്നും പറയുന്നത് ഇന്ന ഗോത്രത്തിൽപ്പെട്ടവരാണെന്നൊക്കെ പറയുന്നത്. അവരുടെ അറിവ്, അവർക്ക് അന്ന് എന്താണോ അവര്, അത് പല, അതിൽ ചിന്തകന്മാരുണ്ടായിരുന്നു, സാധാരണ മനുഷ്യരുണ്ടായിരുന്നു, ഗോത്രത്തലവനുണ്ടായിരുന്നു, അവർക്ക് അവരുടേതായ ദേവതകളുണ്ടായിരുന്നു. അവര് അന്നത്തെ അവരുടേതായ ഒരു കൾച്ചർ, മൊത്തത്തിൽ പറഞ്ഞ അവരുടെ സംസ്കാരം. ആ സംസ്കാരം അനുസരിച്ച് അവർ പലതരം ആരാധനകൾ ഉണ്ടായിരുന്നു, തമ്മിലടിച്ചിരുന്നു, പിന്നെ സംഘർഷങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. വേദത്തിൽ ദസ്യുക്കൾ എന്നൊക്കെ പറയും. അത് ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവിടെ വന്ന ആൾക്കാരായിരിക്കും, അവരുമായിട്ട് സംഘടനകളുണ്ടായി. അപ്പോ വേദത്തിലെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. ഈ അവരിങ്ങനെ, അതിൽ പിന്നെ ചില ചിന്തകന്മാരിടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായി, അവർ ചിന്തിച്ചു. അതാണ് ഉപനിഷത്തുകളും മറ്റും വന്നത്. അതിനിടയ്ക്ക് തത്വീന്തിയും പ്രകൃതിയെ കുറിച്ച് അവർ ചിന്തിച്ചു. ഇത് ഈ അണ്ടർ ഗാദേഴ്സ് എന്ന് പറയുന്ന ആ വർഗം, വേട്ടയാളിയും അത് അവിടുന്ന് ഇവിടുന്ന് ധാന്യങ്ങളൊക്കെ ശേഖരിച്ചു. അപ്പൊ വന്നൊരു വർഗം, പിന്നെ അവർ കൃഷിയും ചെയ്തു. അവരുടെ പാട്ടുകളാണ്, ഒരു പാടിയ പാട്ടുകളാണ് ഉണ്ട്. പിന്നെ ഞാനിവിടെ വന്ന സമയത്ത് 80 ഉണ്ട്. പിന്നെ ഇവിടെ ഒരു നമ്മുടെ യോഗനാഥ, യോഗനാഥത്തിന്റെ ഒരു പത്രാധിപരുണ്ടായിരുന്നു, അതിരിങ്കൽ പ്രഭാകരൻ എന്ന് പറഞ്ഞു. മരിച്ചുപോയി. അങ്ങനെ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ പിന്നെ മാർക്സിസത്തെ ഖണ്ഡിച്ചുകൊണ്ട് പുള്ളിയൊരു പുസ്തകം എഴുതി, ഹ്യൂമനിസ്റ്റ് നോണാർക്കി എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഒന്ന് ഈ യോഗനാഥത്തിൽ സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു ആത്മോദയസത്തിന് വ്യാഖ്യാനം. പുള്ളി സ്ഥിരം എഴുതിക്കൊണ്ടിരുന്നു. അപ്പോ അതിൽ പുള്ളി പറയുന്നത് ആത്മാവെന്ന് പറയുന്ന പുള്ളി പറയുന്നത് എനർജിയാണ്, ബാക്കിയുള്ള എല്ലാം മാറ്റർ. എനർജി രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പുള്ളി ഒരു ദിവസം ഗസ്റ്റ് ഹൗസിലൊന്നും താമസിക്കുന്നു. ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാൻ വേറൊരാളെയും കൂട്ടി പോയി ഇവരടുത്ത് വാദിക്കാൻ. ബാലകൃഷ്ണൻ പഴയ ബാലകൃഷ്ണൻ വന്ന് കുറച്ച് സ്മാർട്ടായിരുന്നു. ഓങ്കാരാനന്ദ എന്നൊക്കെ പറഞ്ഞ് സന്യാസി ആളൊക്കെ പോയി സർക്കാർ സർവീസിലൊക്കെ പോയി. ഞങ്ങളുടെ വീണ്ടും ഗസ്റ്റ് ഹൗസിൽ ഇങ്ങനെ മുറി പോയി ഇങ്ങോട്ട് ഇതും കൊണ്ടാവുക യോഗനാഥത്തിന്റെ വ്യാഖ്യാനം കൊണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളും അബദ്ധമാണ്, ആത്മാവെന്ന് പറഞ്ഞ എനർജിയല്ല. അങ്ങനെ അങ്ങനെ ഒന്ന് വേറെ കണ്ടിരിക്കും. പുള്ളി പറഞ്ഞു വേദം എന്ന് പറയുന്നത് ഇങ്ങനെ ആദിവാസികൾ, ഈ യാഗം എന്നൊക്കെ പറയുന്ന ആദിവാസികൾ, ഈ അന്ന് ഇത്രയൊന്നും ഈ തിയറിയൊന്നും അങ്ങനെ വന്നിട്ടില്ല, വ്യക്തമായിട്ടൊന്നും വന്നിട്ടില്ല. എന്നാലും അന്നത്തെ ഒരു അറിവിച്ച് പുള്ളി പറഞ്ഞു, ഇവര് രാത്രി കട്ടലൊക്കെ കഴിയുമ്പം ഭയങ്കര തണുപ്പായിരിക്കും, തണുപ്പാകുമ്പോൾ അവർ കുഴി പൊഴിക്കും, കുഴി പൊഴിച്ചിട്ട് തീ അതിൽ ഇട്ട് കത്തിക്കും. കാരണം പുറത്തിട്ട് തീ കത്തിച്ചാൽ ദേഹത്ത് പടർന്നു പിടിക്കുമല്ലോ, ഉറങ്ങിപ്പോകും. അപ്പോൾ ഉറക്കാതെ ഉറങ്ങുമ്പം ദേഹത്ത് പിടിക്കാതിരിക്കും, കുഴി പൊഴിച്ച് തീ അണയാതിരിക്കും, കുഴിക്കകത്തിട്ട് തീ കത്തിക്കും. തീ കത്തിച്ചിട്ട് ഇത് അണഞ്ഞു പോകാതിരിക്കുക, രാത്രി ഇടയ്ക്കിടയ്ക്ക് വിറകുകളൊക്കെ അതിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ തണുപ്പത്തെ ചൂട് ഒക്കെ തട്ടിയിരുന്നു ഇവർക്ക് ഭയങ്കര സന്തോഷം. ഇവർ പാട്ട് പാടും, ഈ പാട്ടാണ് യാഗവും വേദവും എന്ന് പറയുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് വാദിച്ചു പുള്ളിയിട്ട്. അങ്ങനെയാണ് ഈ വേദം ഉണ്ടായത്. യാഗവും തുടങ്ങി ഇത്രയേ ഉള്ളൂ, അവർ ഇടയ്ക്കിടയ്ക്ക് അത് അണയാതിരിക്കും അങ്ങോട്ട് വിറകൊക്കെ ഇടും. പിന്നെ പിന്നെ അത് യാഗമായി. ഇങ്ങനെയാണ് അതിന്റെ ഉത്പത്തി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങോട്ടാണ് ഞങ്ങൾ കൂടുതലും തർക്കിച്ച ഇതാണ്. പിന്നെ പുള്ളി തന്നെ എവിടെ എവിടെ വെച്ച് കണ്ടാലും പിടിച്ചു കിടത്തിയിട്ട് വാദിക്കുമായിരുന്നു. പുള്ളി പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം തീരുമാനമൊന്നും ആയില്ല. പുള്ളി ഒരു തികഞ്ഞ ഭൗതികവും അറിയാമല്ലോ. എന്നത് ശക്തമായിട്ടന്ന് എതിർത്തെങ്കിലും പിന്നെ എനിക്ക് തോന്നി ഇതിനും കുറച്ച് കാര്യമുണ്ടായിരിക്കും, തീരെ തള്ളിക്കളയാൻ പറ്റില്ല. ഇതെല്ലാത്തിനും ഉണ്ട്. ഇപ്പോ എല്ലാ ഈ ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ അവ്യക്ത ശബ്ദങ്ങളുണ്ട്. ഇപ്പൊ ഖുറാനിലെ 20-21 ശബ്ദങ്ങളുണ്ട് അർത്ഥം അറിയാത്ത. താഹ, യാസ് ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ, അറബ് ശബ്ദങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് തലവത്തിൽ നിന്ന് നോക്കിയിട്ട് അർത്ഥം കിട്ടുന്നില്ല. പിന്നെ ചെന്ന് പറഞ്ഞാൽ അത് പക്ഷേ ഈ മുഹമ്മദിനെ അള്ളാഹ് വിളിച്ചേരി ഇതാ താഹ അർത്ഥം കിട്ടുന്നില്ല. അല്ല, മുഹമ്മദിന് ഇങ്ങനെ ഒരു വെളിപാട് വരുമല്ലോ. ഈ വെളിപാടെന്ന് പറയുന്നത് പിന്നെ ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു പഴയ, ഒരു ഡോക്ടർ മുസ്ലിമാണ്, അത് പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാടൊക്കെ ഉണ്ട്, വിക്കിപീഡിയയിലൊക്കെ നോക്കി ഒരുപാട്, യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട് അതിനെക്കുറിച്ച്. പണ്ട് ബുക്ക് ഉണ്ടായിരുന്നു, എന്താ അഹമ്മദ് കുട്ടി, ഡോക്ടർ അഹമ്മദ് കുട്ടി എന്നാണ് ഒരു ഡോക്ടർ. അങ്ങനെ ഇതിനെ കുറിച്ച് കഴിഞ്ഞാൽ വെളിപാടെന്ന് പറയുന്ന ഒരു മാനസികമായൊരു പ്രശ്നമാണ്, ഒരു വിഭ്രാന്തിയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ നാട്ടുമ്പുറത്ത് ഉപദേശികളൊക്കെ ഇവരന്യഭാഷ സംസാരിക്കുന്നു, അന്യഭാഷ സംസാരിക്കും. അവർ അന്യഭാഷ എന്ന് പറയും, പക്ഷെ അവർ സംസാരിക്കുന്ന നമ്മൾ കേട്ടാൽ ഞാൻ കേട്ടിട്ടുണ്ട്, മുഴുവൻ നമുക്ക് മനസ്സിലാകത്തില്ല. അത് കുറച്ച് തമിഴ് അവർ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഭാഷയുടെയൊക്കെ കുറച്ച് വാങ്ങും. കുറേയൊക്കെ അവ്യക്ത ശബ്ദമാണ്, എന്താണെന്ന് കൂടിയിട്ട് വളരെ ശ്രദ്ധിച്ചിരുന്നാലും ശരി. ഒരു സ്ത്രീ എനിക്കറിയാമായിരുന്നു, അവര് അവിടെയൊക്കെ വരുമായിരുന്നു. ഇവരിതുപോലെ അന്യഭാഷ സംസാരിക്കും. പിന്നെ അവരെ പോലീസ് കൂടി അറസ്റ്റ് ചെയ്യും. അതെല്ലാവർക്കും മനസ്സിലാകാതെ ചിലത് മനസ്സിലാവും. അതുപോലെയുള്ള ചില ശബ്ദങ്ങളൊക്കെ ഇനി കാണും. ഈ ശബ്ദങ്ങളൊക്കെ പിന്നെ ഭാവിയിലെ ആൾക്കാർ വ്യാഖ്യാനിക്കും. ചിലത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അതാണ് വേദത്തിൽ നിരർത്ഥക ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാത്തിലും ഉണ്ട്, പുരാണങ്ങളുണ്ട്, വേദത്തിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോ ഇപ്പോ സന്തോഷം വരുമ്പോൾ മനുഷ്യൻ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളെന്ന് പറയുന്നത് കുട്ടികളും വലിയവരും വണ്ടിക്കാളെ അടിക്കുമ്പം അതിലിരുന്നും കൊണ്ട് അയാളുടെ ഒരു മോഡിൽ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ, അത് പ്രത്യേകിച്ച് അർത്ഥമുള്ള ശബ്ദങ്ങളല്ല, അയാളുടെ ഒരു മോഡിൽ പറയുന്നതാണ്. അതുപോലുള്ള ശബ്ദങ്ങളൊക്കെ കാണും, എല്ലാത്തിനും ഉണ്ട്, എല്ലാ മതഗ്രന്ഥങ്ങളുമുണ്ട്. പഴയ പിന്നെ അതിന് പണ്ഡിതന്മാർ പിന്നീട് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിനെ വ്യാഖ്യാനിക്കില്ല. ഇതെല്ലാം ചിന്തകന്മാർ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അതിനർത്ഥങ്ങൾ കണ്ടെത്തുകയും, ശരിക്കും പറഞ്ഞാൽ വേദത്തിലെ ഒരുപാട് ശബ്ദങ്ങൾക്ക് ഒരുപക്ഷെ അന്ന് അർത്ഥം ഉണ്ടായിരിക്കാം. ഇന്നത്തെ ഭാഷാ നിയമം അനുസരിച്ച് ഒരർത്ഥം കണ്ടെത്താൻ പറ്റില്ല. ഉപനിഷത്തുകളുടെ പോലും പല ശബ്ദങ്ങൾക്ക് ഒരർത്ഥം കൊണ്ടെത്താൻ പറ്റും. പിന്നെ ഭാഷ്യകാരനും മറ്റും ഒരു യുക്തി ഉപയോഗിച്ചിട്ട് ഒരർത്ഥം അങ്ങ് പറയും, ഇതാണ് അർത്ഥം എന്ന് പറയും. അപ്പോ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്, അങ്ങനെ ഉണ്ടായതാണ്. കാരണം ശബ്ദം എന്ന് പറയുന്നത് വർണ്ണങ്ങൾ, വർണ്ണങ്ങൾ എന്ന് വെച്ചാൽ കാ ഖ ഗ ഖ ഇങ്ങനെയൊക്കെയുള്ള വർണ്ണങ്ങളൊക്കെ മനുഷ്യനെ ഉച്ചരിക്കാൻ പറ്റും. മനുഷ്യനെല്ലാവർക്കും ഉച്ചരിക്കാൻ പറ്റില്ല. മനുഷ്യനെ ഉച്ചരിച്ചാൽ അതിനെ അനുകരിക്കാൻ പറ്റും. അത് ചില പക്ഷികളും മറ്റുമൊക്കെ അനുകരിക്കും. അത് വേറെ ആർക്കും ഉച്ചരിക്കാൻ പറ്റില്ല. അപ്പൊ അത് മനുഷ്യൻ ഉച്ചരിച്ച് തന്നെയാണ്. പിന്നെ വേദങ്ങളിലൊക്കെ മന്ത്രദൃഷ്ടാവ് ഉച്ചരിച്ചവരുടെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്, ഇന്നാരുടെ ഇന്നാരുടെ മന്ത്രമാണ്. ചിലയിടത്തൊന്നും പറയത്തില്ല, മിക്കവരും എല്ലായിടത്തും ഉണ്ട്. ഇന്നാരാണ് ആ വ്യക്തി, ആരാണെന്ന് അറിയത്തില്ല തന്നെയാണ്. ഇതാരാ വിശ്വാമിത്ര ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ഈ വിശ്വാമിത്ര? ആ വ്യക്തിയെ കുറിച്ചൊരു പിടിയില്ല. പക്ഷെ ആരോ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരോ ഏതോ ഒരാൾ പറഞ്ഞു. അല്ല, വേദ മന്ത്രങ്ങളുടെ പ്രത്യേകത ഈ മന്ത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, നഷ്ടശ്രുതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് കാലാകാലങ്ങളായി തലമുറകളിലൂടെ ഇത് മാറ്റം വരാതെ ചൊല്ലി ഉറപ്പിച്ചു വരികയാണ്. അത് ഏതുപോലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് വീഡിയോ പ്ലെയറിലും കൂടെ ചെയ്യുന്നതാണ്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദത്തിന് മാറ്റം വരില്ല. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെൻഡ്രൈവിലാക്കി കമ്പ്യൂട്ടറിൽ കുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ പഠിയാൻ അതുപോലെ തന്നെ ഇരിക്കും. ശബ്ദത്തിന് മാറ്റം വരുന്നില്ല. അതുപോലെ ഇത് തലമുറ തലമുറകളായിട്ട് എത്രയോ കാലം വർഷങ്ങൾ ഇത് ചൊല്ലിയതുകൊണ്ട് അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ശബ്ദങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല, അർത്ഥങ്ങളെ മാറ്റം. അർത്ഥങ്ങൾ ഓരോരുത്തർ ഓരോ അർത്ഥങ്ങൾക്ക്. പിന്നെ വന്നതെന്താണ്? ഇങ്ങനെ ചൊല്ലിക്കൊണ്ടുവന്ന പല തലമുറകളിൽ ചൊല്ലാൻ ആളില്ലാതെ ആളില്ലാതെന്നപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു. ഈ പ്രശ്നം എല്ലാ മതഗ്രന്ഥങ്ങൾക്കുണ്ട്. ഖുറാനിലും പറയുന്നുണ്ട് ആട് തിന്നുപോയി, ഫാത്തിമ പറയുന്നുണ്ട് കുറച്ചൊക്കെ എഴുതി വെച്ചിരുന്ന ആട് തിന്നുപോയി, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതെന്താണ്, പിന്നീട് വന്ന മുഹമ്മദിന് ശേഷം വന്ന ആൾക്കാരൊക്കെ പലപ്പോഴായിട്ട് ക്രോഡീകരിക്കുകയും നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. പലരും ക്രോഡീകരിച്ചെടുത്താണ്. ബൈബിളും അതുപോലെ നഷ്ടപ്പെട്ടതും ഒക്കെ ഉണ്ട്, വീണ്ടും കണ്ടെത്തിയതും. ഇതെല്ലാം കൂടെയാണ് ചരിത്രപരമായി നോക്കുമ്പോൾ ഇതിലെല്ലാം ഇങ്ങനെ ഉണ്ട്. വേദങ്ങളിലാണെങ്കിൽ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. വേദങ്ങൾ പിന്നെ കൂട്ടിച്ചേർത്തോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൽക്കാലത്ത് വന്നാണ് അള്ള ഉപനിഷത്ത്, അള്ള എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത്. അതൊക്കെ മുഗളന്മാരൂടെ വന്നതിന് ശേഷം ഉണ്ടാക്കിയിരുന്നു. അതും വേദമെന്നാ പറയുന്നത്. പിന്നെ ഒരുപാട് ഉപനിഷത്തുകൾ, സരസ്വതി ഉപനിഷത്ത്, ഗണപതി ഉപനിഷത്ത്, കൂട്ടിച്ചേർത്ത ഉപനിഷത്ത് വരെയുണ്ട്. എല്ലാം പിൽക്കാലത്ത് ഇങ്ങനെ പുരാണങ്ങൾ, പുരാണം വേറെ അറിയില്ല, ആധുനിക കാലത്ത് എഴുതി. അതൊക്കെ മുസ്ലിങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം എഴുതി. മുഹമ്മദിനെ കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നു, വളരെ പിൽക്കാലത്ത് എഴുതി. എന്തിനാ ഭാഷ എന്നൊരു പേരും കിട്ടും, ഭാവി പറഞ്ഞാണ്. അതൊക്കെ ഇതിന് പ്രാമാണികതയ്ക്ക് വേണ്ടി, ആൾക്കാർ അംഗീകരിക്കാൻ വേണ്ടി. എഴുതിയവർക്ക് ദിവ്യമായ ശക്തികളൊക്കെ ഉണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് ചേർത്ത് വെച്ചാണ്. അത് അങ്ങനെയൊക്കെ ഉണ്ട്, ആൾക്കാരെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടത്ത ഒരു രീതിയാണ്. എല്ലാ മതങ്ങളിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വേദങ്ങളുടെ അങ്ങനെ വലിയ എന്താണ് മാറ്റം വരാൻ വഴിയില്ല, തലമുറയായി ചൊല്ലി വരുന്നതാണ്. പക്ഷെ നഷ്ടപ്പെട്ടിട്ടില്ല, അംഗീകരിക്കുന്നു. ഇതിനൊക്കെ വല്ല കണക്കൊന്നുമില്ലല്ലോ. ഇതൊക്കെ പല കാലത്ത് പല ആൾക്കാർ എഴുതി വെച്ചായിരുന്നു. ഇനി ആരെങ്കിലും ഒരു മന്ത്രം ഉണ്ടാക്കിയിട്ട് വിശ്വാമിത്രൻ, നമ്മളിവിടെ കൊണ്ടൊരു പ്രസാദം എന്ന് പറഞ്ഞ ഒരു പക്ഷിയുണ്ട്, പുള്ളി മന്ത്രം ഉണ്ടാക്കിയിട്ട് അതിന്റെ താഴെ എഴുതിയിട്ട് വിശ്വാമിത്രം ധാരാളം വിശ്വാസം. ഞാൻ തന്നെ ഇരുന്നോട്ടെ നാളെ ആൾക്കാർ, നമ്മളെ ആരും ഒക്കത്തില്ല. വിശ്വാമിത്രൻ നൽകി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ പ്രസാദന്റെ മന്ത്രങ്ങളിലും അവസാനം എഴുതിയിരുന്നു. എന്താണ് മന്ത്രദിഷ്ട വിശ്വാമിത്രനെന്നാണ്. ഇതുപോലെയൊക്കെ പണ്ട് ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് കാര്യമൊന്നുമില്ല, അങ്ങനെ എഴുതി വെച്ചു. ഇതൊക്കെ കാലങ്ങൾ കൊണ്ട് ഒരു കാലത്തുണ്ടായല്ലോ, ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളിലൂടെ പല പല പല പല ഘട്ടങ്ങളിലായി രൂപപ്പെട്ടു വന്നാണ് ഇതെല്ലാം, ഈ ശാസ്ത്രങ്ങളെല്ലാം. പിന്നെ ശരിക്കുള്ള തത്വചിന്തകന്മാർ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ അവരുടെ ചിന്തയ്ക്ക് ഒരു സാധ്യത വരണമെങ്കിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും ഒന്നിന്റെ ബലം വേണം. അതുകൊണ്ട് ഒരു വേദങ്ങളിൽ അവരുടെ ചിന്തകളെല്ലാം എഴുതിക്കയറ്റി, മൊത്തം എഴുതിക്കയറ്റലാണ്. ശങ്കരാചാര്യർക്കൊരു സിദ്ധാന്തം ഉണ്ടായിരുന്നു തന്റെ ഉള്ളിൽ. ആ സിദ്ധാന്തം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയല്ലേ, ആർക്കും എന്ത് സിദ്ധാന്തം പറയാൻ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവർ സ്വീകരിക്കും. പണ്ടങ്ങനെയല്ല, സ്വീകരിക്കട്ടെ പണ്ഡിതന്മാർ. അതുകൊണ്ട് എന്ത് ചെയ്തു, വേദത്തിലുണ്ട് എന്ന് പറഞ്ഞു, വേദത്തെ വ്യാഖ്യാനിച്ച് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെ സമർത്ഥിച്ചു. അന്ന് അതിൻ്റെ ഒരു ആവശ്യമാണ്, ഏകാരോഗ്യം. അങ്ങനെ ഓരോരോ പണ്ഡിതന്മാരും വേദത്തെ വ്യാഖ്യാനിച്ചൊക്കെ ചെയ്യും. അപ്പൊ വേദത്തിന് കൂടുതൽ പ്രാമാണികത വന്നു. അപ്പൊ ആൾക്കാർ എനിക്ക് ഇത്രയൊക്കെ അർത്ഥം വേദത്തിലുണ്ട്, ഇത്രയും വലിയ അർത്ഥമുണ്ട്. അതങ്ങനെ അറിയണം, കാരണം ഒരേ വേദത്തിലല്ലേ അദ്വൈതവും ഇഷ്ടാദ്വൈതവും ദ്വൈതവും മറ്റൊന്നുമെല്ലാം ഒരേ വേദത്തെ വ്യാഖ്യാനിച്ചല്ലേ പറയുന്നത്. അന്ന് പറഞ്ഞ ആദിവാസികളുടെ അല്ലേ, ആദിവാസികളുടെ പാട്ടാണ് ഇത്. ഈ ഞാറ്റുപാട്ട് പോലെ ഒരു പാട്ടാണ്, ഞാറ്റുപാട്ടുണ്ട് നമ്മുടെ ഈ തമ്പുരാൻ കണ്ടേ എന്നൊക്കെ പറഞ്ഞ് പാടുന്നത്. എന്റെ കുട്ടിക്കാലത്തൊക്കെ വയലിൽ വരുന്ന പണിക്കാരെന്ന് പാടുവാനുണ്ട്. എന്നുകൊണ്ട് നടത്തുന്നു. ഇവിടെ ഇന്ന് കൃഷി ഉണ്ടല്ലോ, അതിനെ പറഞ്ഞു. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വയലിലാണിത് കൂടുതൽ. വയലിങ്ങനെ പാടും, ഒരമ്മ വന്ന് പാടും, ബാക്കിയുള്ളവരേറ്റ് പാടും. ഉണ്ടോന്നറിയില്ല. അതുപോലെ പണ്ടത്തെ പാടുകൾ മനുഷ്യനങ്ങനെയാ, ഒരു സന്തോഷം വരുമ്പോൾ പാടും. പിന്നെ ചില ചിന്തകന്മാർ അവരുടെ ഇടയിൽ കാണും, അവരും പാട്ടുണ്ടാക്കി വിടും. ഇതിന് അവിടെ കുടിച്ചേരുന്നതാണ്. പിന്നെ ഇത്രയും അർത്ഥവ്യാപ്തി വരുന്ന ബാക്കിയുള്ളവർ അവരുടെ ചിന്തകൾ വരുന്നതാണ്. അല്ലെങ്കിൽ ഒന്നിലെങ്ങനെ പരസ്പര വിരുദ്ധമായി ഇത്രയും അർത്ഥങ്ങൾ വരുന്നു. ഒന്നും മറ്റൊന്നുകൊണ്ട് ചേരാത്തതാണ്, പരസ്പരം ഖണ്ഡിക്കുന്ന അർത്ഥങ്ങളാണ്. ഈ അർത്ഥങ്ങളെല്ലാം ചിന്തകന്മാരുടെ മനസ്സിലിരുന്നു. അവർ വലിയ ചിന്താശേഷിയുള്ള ആൾക്കാരായിരുന്നു. ശങ്കരാചാര്യരെ പോലെ, രാമാനുജനെ പോലെയൊക്കെയുള്ള ആൾക്കാർ വലിയ ചിന്താശേഷിയുള്ള അന്നത്തെ ഏറ്റവും വലിയ ജീനിയസുകളായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ എഴുതി വെച്ചു. അങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പോ വേദത്തില് ഇതിന്റെ എന്താണ് സൂചകങ്ങളുണ്ട്, ഈശ്വരൻ സൃഷ്ടിച്ചു എന്നൊക്കെ അത് പറയുന്നുണ്ട്. കാരണം എല്ലാ മതങ്ങളിലും ഒരുപോലെ വന്നിരിക്കുന്നു, ഒരു സൃഷ്ടികർത്താവിനെ കുറിച്ച്, സൃഷ്ടിയെ കുറിച്ചൊക്കെ. അപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യർ ഒരുപോലെ തന്നെ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചപ്പോ അത് ഇന്നും അങ്ങനെയാണ്. ഇന്നത്തെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടേതായത് വികസിപ്പിക്കും, വിദേശ രാജ്യങ്ങളവർ അവരുടേതായ വികസിപ്പിക്കും. അതുപോലെ തന്നെ അന്ന് അന്നത്തെ അറിവും പ്രാകൃത മനുഷ്യരായതുകൊണ്ട് അവർ കൂടുതലും ഇങ്ങനെ അലൗകികമായ സങ്കല്പങ്ങളായിരുന്നു അവർ. കാരണം ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ല, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു. ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് ഒരു ഉത്തരം പറയുന്നത്, ഈശ്വരൻ ശക്തി എന്നൊക്കെ അവരെത്തിച്ചേരും. അങ്ങനെ സമാനമായി ഈശ്വരൻ സൃഷ്ടിച്ച് ഒരു ശക്തി ഉണ്ടെന്ന് കൂടെ പറയുന്നു. ഒരു ശക്തി എന്ന് പറഞ്ഞാൽ സമാനമായി ചോദ്യം അവിടെ തീർന്നു. എന്താ സൃഷ്ടിച്ചത്? ശക്തി. അതുകൊണ്ട് ദോഷമുണ്ട്, ഗുണമുണ്ട്. ഗുണമെന്ന് പറയുമ്പോൾ എന്താണ്, ഇവർക്കൊരു സമാധാനമായി. പിന്നെ അവരുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് അവർ ഈശ്വരനെ ആരാധിച്ചാണ്. അപ്പോൾ ആ ശക്തി ഉള്ള ഈശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ അതവർക്ക് സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ മനുഷ്യനെ കാണും, അന്നത്തെ മനുഷ്യന്റെ ജീവിതം വളരെ സങ്കീർണമായി. ഇന്നെങ്ങനെയാണോ മൃഗങ്ങൾ ജീവിക്കുന്നത് അതുപോലെ വളരെ സങ്കീർണമായിരുന്നു. യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വം ഇല്ലാത്ത ജീവിതമായിരുന്നു. ഒന്നുകിൽ അവൻ ഇരയാക്കപ്പെടും, അതുവരെ അവനൊരു ഇരയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. ഇതായിരുന്നു പഴയ മനുഷ്യന്റെ രീതി. ഏത് സമയം അവൻ ഇരയാവാൻ കാരണം കൂടുതലും മൃഗങ്ങളല്ല, മനുഷ്യർ കുറവല്ല. അപ്പോൾ അവൻ ഈ മൃഗങ്ങളുടെ പുറകെ പോയപ്പോൾ ചിലപ്പോൾ ഒരു മൃഗത്തിന്റെ വായിലാവും. അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതം വളരെ അരക്ഷിതമായി. ഇന്നത്തെ മനുഷ്യന്റെ യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വം ആ പഴയകാലം മനുഷ്യൻ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഈശ്വരൻ എന്നൊക്കെ ഒരു സങ്കല്പം വരുമ്പോൾ തന്നെ അവന് വലിയ ആശ്വാസമാണ്. അവനെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെന്നൊക്കെ ഉള്ളൊരു വിശ്വാസം ഉണ്ട്. ആ മനുഷ്യന്റെ വിശ്വാസം അവർക്ക് ഒരുപാട് അവരെ അതിജീവനത്തിന് സഹായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ പരിണമിച്ച് ഇന്നത്തെ നിലയിലെത്തുന്നതിന് ഇതൊക്കെ അവനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദോഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അന്വേഷണങ്ങളില്ല, അവിടെ തീർന്നു. ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവരും ഈശ്വരന്റെ ഒരു ശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ ശക്തിയിൽ അങ്ങ് അവൻ അർപ്പിക്കുകയാണ്. പിന്നെ അവൻ അങ്ങോട്ട് അന്വേഷിക്കാൻ പോകുന്നില്ല. അപ്പോൾ അന്വേഷണ ബുദ്ധിയില്ലാതെ വരുമ്പോഴത്തേക്ക് അവന് പിന്നെ അവിടെ അറിവ് കുറയില്ല, അറിയാൻ പറ്റില്ല പ്രകൃതിയെ കുറിച്ച്. അങ്ങനെ ദോഷമുണ്ട്. പക്ഷേ അവന് അതിജീവനത്തിന് സഹായിച്ചിട്ടുണ്ട്. മനുഷ്യന് മുമ്പോട്ട് ജീവിച്ചു പോകേണ്ട ഒരു ശാന്തി സമാധാനമൊക്കെ വേണ്ടേ, അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് അത് തത്വചിന്തയിലേക്ക് വന്നപ്പോൾ അവർ കൂടുതൽ ചിന്തിച്ചതിനെ വിപുലപ്പെടുത്തി. വിപുലപ്പെടുത്തി എന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവായിട്ട് അവിടെ ശക്തിയുള്ള ഒരാളെ സ്വീകരിച്ചു. അതാണ് ഇവിടുത്തെ ആ തത്വചിന്തയാണ്, വളരെ വികാസം പ്രാപിച്ച തത്വചിന്തയാണ് ഇവിടെ പറയുന്നത്. ശങ്കരാചാര്യന്റെയും കാലത്തിന് ശേഷം വന്ന തത്വചിന്ത, ശങ്കരാചാര്യ കാലത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ വാസിഷ്ഠത്തിലൊക്കെ വന്ന ആ ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചിരുന്നത്. ശരിക്കും വാസിഷ്ഠത്തിന്റെ ശൈലിയാണ് ദർശനമാല. മനുഷ്യൻ എന്താണ് 1000 വർഷമൊന്നും വേണ്ട, ഒരു കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ. കാരണം പുരോഗതി എന്ന് പറയുന്നത് വേഗത വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. മനുഷ്യൻ ഭൗതികമായി പുരോഗിച്ചു വരുമ്പം ഈ വേദങ്ങൾക്കൊക്കെ നമ്മുടെ ഞാറ്റുപാട്ടിന്റെ വരെ കാണത്തു, അതൊന്നും ആരും നോക്കിയും തിരിഞ്ഞു നോക്കത്തു. ഇതുപോലെ അത് ഭാവിയിലെ എന്താണ് പ്രാചീന മനുഷ്യരെ കുറിച്ചുള്ള പഠനങ്ങൾ, ഗവേഷണ പഠനങ്ങൾക്ക് വേണ്ടി മാത്രം അതൊക്കെ ഉപയോഗിക്കുന്നു. പുരോഗതി അതാണ് പറയുന്നത്, പുരോഗതിയുടെ മനുഷ്യൻ ഒരു ചക്രം എന്താണ് വീല്, അതുണ്ടാക്കുന്നതിനാണ് എത്രയോ നൂറ്റാണ്ടുകൾ ശ്രമിച്ചിട്ടാണ് അതിനൊരു ചക്രം ഉണ്ടാക്കുന്നത്. ഒരുപാട് നൂറ്റാണ്ടുകൾ വേണ്ടി, പിന്നെ കാളവണ്ടിയിലും കുതിരവണ്ടിയിലുമായിട്ട് നൂറ്റാണ്ടുകൾ പോയി. അത് ആ പുരോഗതിയൊക്കെ പതുക്കെ പതുക്കെ പതുക്കെ വന്നു. അത് കഴിഞ്ഞ് പതുക്കെ അവൻ എന്ത് ചെയ്തു, സൈക്കിളായി, കാറായി, പ്ലെയിനായി, റോക്കറ്റായി, കമ്പ്യൂട്ടറായി കഴിഞ്ഞപ്പോ ഇപ്പൊ ആ സ്പീഡിലൊന്നും അല്ല പോകുന്നു. ഇപ്പൊ നമ്മുടെ സൗരവീതത്തിന്റെ പുറത്ത് മനുഷ്യൻ അവന്റെ വാഹനത്തിനെ വിട്ടിരിക്കുകയാണ്. സൗരവീതത്തിന്റെ പുറത്ത് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളവിടെ ഇരിക്കും. അപ്പൊ ആ വേഗത എന്ന് പറയുന്നത്, പുരോഗതിയുടെ വേഗത എന്ന് പറയുന്നത് വളരെ പഴയതുപോലെ അല്ല. അന്ന് മനുഷ്യൻ ഒരുപാട് ഇങ്ങനെ തത്വചിന്തയിലും മറ്റു പല കാര്യങ്ങളൊക്കെ ചുറ്റി തിരിഞ്ഞ് കറങ്ങി കറങ്ങി കറങ്ങിയാണ്. പക്ഷെ ആധുനിക ശാസ്ത്രത്തിന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഉണ്ടായി വരുന്ന ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അതിന് 1000 വർഷം വേണ്ട, 500 വർഷം വേണ്ട. അങ്ങനെ വരുമ്പോ ഇതെല്ലാം ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നും പറയും, അത്ര തന്നെ. അതൊക്കെ എന്താണ് ശാസ്ത്രത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത്. രണ്ടും തമ്മിലെ വ്യത്യാസം എന്ന് വെച്ചാൽ തത്വചിന്ത എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേവലം ചിന്താപരമായി കുറെ കാര്യങ്ങൾ കണ്ടെത്തുന്നതാണ്. ഇവിടെ എന്ന് പറയുന്ന മനുഷ്യൻ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ സയൻസ് ടെക്നോളജി എന്ന് പറയുന്നത് അതൊരു പുതിയ ദശയിലേക്ക് എങ്ങനെ മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ലോകം മുഴുവൻ അനുദിനം എന്താണെന്ന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ അറിവിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2-3 തലമുറയെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ഒന്നും, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം ഒരു കാലത്ത് വലിയ മീമാംസകരുടെ സ്ഥലമായിരുന്നു. കേരളത്തിൽ മീമാംസയിൽ വലിയ പഠനങ്ങളും ശാസ്ത്രാർത്ഥവും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇന്ന് കേരളത്തിൽ മീമാംസ എന്ന് അറിയാമെന്നുള്ള ആരും, അർത്ഥസംഗ്രഹം പോലെ അറിയാമെന്നുള്ള ഒരു 3-4 പേരുകൾ അപ്പൊ ആ അതിന്റെയൊക്കെ കാലം പോയി. അതിന്റെ പിറകിലൊന്നും മനുഷ്യൻ നിൽക്കത്തില്ല. കാരണം മനുഷ്യനെന്ന് വെച്ചാൽ ഇന്നിപ്പോ പ്രയോജനം വെച്ചാൽ അവന് എന്താ പ്രയോജനം ഉണ്ടാവും? പിന്നെ ഇതെന്ന് കുറെ കാലൊക്കെ നിൽക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സ്വാമിമാരുടെയൊക്കെ വയറ്റിപ്പഴപ്പിക്കൊണ്ട് നടന്നു പോകുന്നോണ്ട് മാത്രം, ഇതൊക്കെ പറഞ്ഞ് ജീവിച്ചു പോകുന്നോണ്ട് കുറച്ച് പേരാണ്. കുറച്ചു കാലം കഴിയുമ്പം ആൾക്കാർ എന്താണ് അത് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. കാരണം പഴയ കാലത്ത് എന്ന് വെച്ചാൽ സ്വാമിമാരൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ ജീവിച്ചിരുന്നു. എന്തായി ഇന്ന് വന്നപ്പോൾ സ്വാമിമാർക്ക് ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുന്നെന്ന് മനസ്സിലായ ഒരു ആശുപത്രി സ്കൂളും വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളും കണ്ടെത്തിയിരുന്നു. അത് അതിന്റെ തെളിവാണ്. കാരണം ഇത് പറഞ്ഞൊന്നും അധികകാലം സയൻസ് ടെക്നോളജിയുടെ വളർച്ച അത്രയും വലുതായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇതിന് പിന്നെ ആധ്യാത്മികമായ ചിന്ത എന്ന് പറയുന്നത് മനുഷ്യന് കാണും. കാരണം എന്ന് വെച്ചാൽ അത് വ്യക്തിപരമായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ, അതിന് പരിഹാരം, അതൊക്കെ ആയിട്ട് ആധ്യാത്മികത നിൽക്കും. അത് ആധ്യാത്മികമായ കാര്യങ്ങൾ അങ്ങനെ നിൽക്കും. പക്ഷെ ഈ ചരിത്രപരമായ അറിവ് എന്നൊക്കെ പറയുന്ന മനുഷ്യന് അവൻ അതിനേക്കാളൊന്ന് വേറെ രീതിയിലായിരിക്കും. ഇതില് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടെന്തൊക്കെ സാധിച്ച് അതൊക്കെ അവൻ തിരിച്ചറിയും. എന്ന് വെച്ചാൽ വരാൻ പോകുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഈ പ്രാചീനമായ കാര്യങ്ങളുള്ള വിശ്വാസങ്ങളുടെ സ്ഥാനത്ത് മനുഷ്യൻ എന്തുവരും അറിവിനെ കൂടുതൽ ആശ്രയിക്കും. പല കാര്യങ്ങളും പഴയ കാലങ്ങളിൽ നിലനിൽക്കുന്ന ഇന്നും നിലനിൽക്കുന്ന വിശ്വാസങ്ങളാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് പഴയ കാര്യങ്ങളുള്ള വിശ്വാസം. അത് അറിവ് വരുമ്പം ആ വിശ്വാസങ്ങൾ മാറും. അതെങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ അതെ അത് അങ്ങോട്ടൊന്നും ബോധമില്ല മനുഷ്യൻ. കാരണം ഇപ്പോ ഈ പഴയ കാലത്ത് എന്തെങ്കിലുമൊക്കെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ ഓടിപ്പോകുന്ന ആശ്രമത്തിലെ അമ്പലങ്ങളിൽ അതൊക്കെ പോകുന്ന അവിടെ പോയൊക്കെയാണ് ഒരു ആശ്വാസമുണ്ട്. ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ അങ്ങനെ പോകാത്ത എന്താണെന്ന് വെച്ചാൽ ഇന്നെന്തെങ്കിലും പ്രശ്നം ഡോക്ടറെ അടുത്ത് പോയി പരിഹരിക്കും. ഇപ്പൊ ഇത്തരം കാര്യങ്ങളുടെ പരിഹാര മാർഗങ്ങളെന്ന് പറയുന്നത് ആധുനികമായി ഇപ്പൊ ജനറ്റിക്കൽ സയൻസ് അതൊക്കെ വികസിച്ചു വരുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഈസിയായിട്ട് പരിഹാരം ഉണ്ടാകും. ജനറ്റിക്കൽ എഞ്ചിനീയർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വന്നാണ്. അതൊക്കെ നമ്മുടെ ചിന്താഗതി, മനസ്സ്, വിചാരങ്ങൾ ഇതിനെയൊക്കെ തന്നെ സാങ്കേതികമായ വിദ്യ കൊണ്ട് പരിഹരിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇതിന്റെ ഇതൊക്കെ അപ്പോഴാണ് മനുഷ്യൻ മനസ്സിലാകുന്നത്. ഒരു പരിധിയിൽ ഇതിന്റെ ആവശ്യമായി. കാരണം മനുഷ്യനൊന്ന് അതേ ഉള്ളു വഴി. നിങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഒരു ഡോക്ടറുണ്ട്, ഒരു സ്വാമിയുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്ത് പോകും? ഡോക്ടറുടെ അടുത്ത് തന്നെ പോകും. സ്വാമിയുടെ അടുത്ത് പോയാൽ പരിഹരിക്കുന്ന ഒരു ഉറപ്പില്ല. ഇനിയോ സ്വാമിയുടെ അടുത്ത് പോയാലും സ്വാമി ആരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും? ഡോക്ടറെ അടുത്ത് തന്നെ പറഞ്ഞു കൊടുക്കും. അതൊന്നും നിൽക്കില്ല. കാരണം സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്ന് പറയുന്നത് അവന്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പഴയകാലത്ത് പരിഹാരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. പഴയ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, ലൗകികമായി ഒന്നും പരിഹരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അലൗകികമായി എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുമോ? മനുഷ്യന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ലൗകികമായി തന്നെ പരിഹരിക്കുമ്പോൾ, പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കും, അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഇതൊക്കെ വെറുതെയാണ്, ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. ഇനി എന്തെങ്കിലും പരിഹാരം ഉണ്ടായാൽ തന്നെ താൽക്കാലിക പരിഹാരം എന്നൊക്കെ മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ ആ രീതിയിലേക്ക് മാറുമ്പോഴത്തേക്ക് അവരതിന്റെ പുറകെ പോകത്തുള്ളൂ, അല്ലാതെ ഇതിന്റെ പുറകെയും അങ്ങനെയാണ് മാറി വരുന്നത്. ഇപ്പൊ മാറി വരുന്നു അങ്ങനെയാണ്. ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാമല്ലോ. പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും പണ്ടൊരു ചെറിയ പ്രശ്നം വന്നുണ്ടായിരുന്നു, ഉടൻ തന്നെ മന്ത്രവാദം അത് ഇത് ഒരുമാതിരി. അതിൽ നിന്നൊക്കെ ആൾക്കാർ മാറി മാറി വരികയാണ്. കുറച്ച് വിദ്യാസമ്പന്നരായ ആൾക്കാരൊക്കെ അതിൽ നിന്ന് മാറി വന്നിട്ട് അവർ ഇനി മന്ത്രവാദം ചെയ്താലും ഇപ്പൊ പകുതി പേറിയാണ് അവർ എന്തായാലും അതും ചെയ്യാം. പക്ഷെ നമുക്ക് ഡോക്ടറേയും കാണാം. അപ്പൊ പൂർണ്ണമായും മന്ത്രവാദം കൊണ്ട് പരിഹരിക്കുമെന്നും മന്ത്രവാദത്തെ വിശ്വസിക്കുന്നവർക്ക് ഉറപ്പില്ല. പിന്നെ സ്വാമിയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ സ്വാമി പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, പൂജയും ചെയ്യുക, പക്ഷെ ഡോക്ടറെ ഒന്ന് കണ്ടക്ട് ചെയ്യാം. അല്ല അതിന്റെ വിശ്വാസത്തെയും മനുഷ്യനങ്ങോട്ട് പൂർണ്ണമായും മാറാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ പഴയകാലത്ത് സന്യാസി എന്ന് ജീവിച്ച് ഇന്നങ്ങനെ ജീവിക്കും. അപ്പൊ ആ മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോ ആ മാറ്റം കൂടുതലും മുന്നോട്ടാവുക. അപ്പൊ ഈ പഴയ രീതി ഇതിനൊക്കെ ഗൂഢാർത്ഥങ്ങൾ കണ്ടുപിടിക്കുക. അതൊന്നും നിലനിൽക്കത്തില്ല. ശാസ്ത്രത്തിന്റെ വളർച്ചയില് പഴയ കാലത്ത് ഇപ്പോ ഗുരുവിന്റെ തന്നെ സമീപിച്ചിരുന്നു ആൾക്കാർ ഓരോരോ അസുഖങ്ങളായിട്ട്. ഗുരു ഓരോ ഒറ്റ മൂലികൾ കൊടുക്കും, ആയുർവേദ മരുന്നുകൾ കൊടുക്കും. അപ്പോ ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ആശ്വാസമുണ്ട്. കാരണം അത് അന്നത്തെ ചികിത്സാ രീതിയായിരുന്നു. അപ്പോ അന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ചികിത്സാ രീതികളാണ് അവര് അത് പിന്നെ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ പിന്നീട് ക്രമേണ ക്രമേണ ഗുരുവിന്റെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കാണാം എന്താണോ ഈ ചികിത്സാ രീതികളൊക്കെ മാറി മാറി വരുന്നു. ഗുരുവിന്റെ തന്നെ സീരിയസ് ആയൊരു പ്രശ്നം നമുക്ക് എന്ത് ചെയ്തു ആധുനികമായ ചികിത്സാ രീതി തന്നെ സ്വീകരിച്ച് നമ്മളെ പ്രത്യക്ഷമായി കാണുന്നുണ്ട്. അപ്പോ നമുക്കെല്ലാവർക്കും അങ്ങനെ. അപ്പോ മനുഷ്യന് മറ്റുപായങ്ങളില്ലാതിരിക്കുമ്പോൾ നിലവിലുള്ളവരെയൊക്കെ ആശ്രയിക്കും. മനുഷ്യൻ പുരോഗിച്ച് പുരോഗിച്ച് വരുമ്പോൾ അവൻ വേറെ വരും. അന്ന് ഗുരുവിന് വന്ന അസുഖമൊക്കെ ഇന്നത്തെ കാലത്താണ് വന്നിരുന്നെങ്കിൽ ഗുരുവിന് ഈ പറയുന്ന വേദന ഒന്നും അനുഭവിക്കേണ്ടി വരത്തില്ലേ? ഒന്നും അനുഭവിക്കേണ്ടി വരത്തില്ല. നമ്മുടെ മുമ്പിൽ തന്നെയുള്ള ദൃഷ്ടാന്തമാണ്. അപ്പോ അന്നുണ്ടായിരുന്ന ഏറ്റവും ആധുനികമായ രീതിയിലേക്ക് രീതികൾ സ്വീകരിച്ച്. പക്ഷെ അന്ന് അതൊക്കെ അതും പിന്നെ ആധുനിക വൈദ്യശാസ്ത്രം വന്നൊരു ശൈശവാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അവർക്കും കൂടുതൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് സ്വീകരിച്ചു. മനുഷ്യ ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരുപാട് പേർക്ക് അസുഖം വന്നപ്പോൾ ചെറിയ ഒറ്റമൂലികൾ കൊണ്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ അസുഖങ്ങൾക്കും എപ്പോഴും അത് വിജയിക്കണമെന്നില്ല. അതാണ് നമ്മൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ നമുക്കെന്തെങ്കിലും ഒരു തലവേദന നമ്മളെന്ത് ചെയ്യും? അവിടെ തന്നെ പോയി ഒരു ഡോക്ടറെ കാണും. ആരെങ്കിലും ഒന്ന് നമ്മുടെ അടുത്ത് ഒരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മരുന്ന് പറഞ്ഞുകൊടുക്കും, ധൈര്യം ചെയ്താൽ മതി എന്ന് പറയും. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. അന്ന് അങ്ങനെ ആ രീതിയിൽ പോലും ശരിയായ രീതിയിൽ ആയുർവേദത്തിലൊന്നും അറിവില്ലായിരുന്നു ശരിയായിട്ട്. അപ്പോ അന്ന് ഇന്നത്തെ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. മരുന്നില്ല, അതൊക്കെ ഒരുപാട് മാറി. ഇന്ന് അങ്ങനെയൊക്കെ വന്നാൽ ഒരുപാട് പരിഹാര മാർഗങ്ങളുണ്ട്. പൂർണ്ണമായും ചികിത്സ ഭേദമൊക്കെ കേട്ടിട്ടില്ല പണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പം നമുക്ക് ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. രണ്ടാമത് എന്തായാലും പഴയ രീതിയിൽ മനുഷ്യൻ മുന്നോട്ട് പോകത്തില്ല. മനുഷ്യൻ മുന്നോട്ട് പോകുന്ന എങ്ങനെയായിരിക്കും? പുതിയ രീതിയിലായിരിക്കും. ആ ഒരു ലക്ഷണമാണ് നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്നത്. അപ്പോൾ കാരണം അത് കാരണം എന്ന് ചെയ്യുന്നത് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ പണ്ട് അറിവെന്ന് പറയുന്നത് ഒരാൾ വേറൊരാൾക്ക് കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട്. അതായിരുന്നു പഴയ കാലം. അതുകൊണ്ടാണ് വിദ്യ നിഷേധിക്കാൻ പറ്റുന്നത്. ഇന്നങ്ങനെയുള്ള മനുഷ്യൻ സ്വയം ആർജിക്കുകയാണ് അറിയുക. അതിന്റെ പുതിയ മീഡിയകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ സ്വയം അറിവാർജിക്കും. അങ്ങനെ സ്വയം മനുഷ്യൻ അറിവാർജിച്ചു തുടങ്ങുമ്പോൾ അവർ അവന് ചിന്തയിൽ സ്വാതന്ത്ര്യം വരും, അവന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം വരും. അങ്ങനെ കയറുമ്പോൾ മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് ഇതുവരെ വന്ന രീതിയിലായിരിക്കും. മനുഷ്യൻ സ്വയം സ്വതന്ത്രനാകുകയാണ്. സ്വയം ഒരാൾ അറിവ് നേടുക എന്ന് പറയുന്നത് ഇതൊരു യൂണിവേഴ്സിറ്റിയിലും പോകാതെ തന്നെ ഒരാൾക്ക് ആധുനികമായ ഏത് അറിവ് വേണമെങ്കിലും നേടാം. ബുദ്ധിയുള്ള ഒരാൾ ആ രീതിയിലേക്ക് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു തൊഴിലിന് വേണ്ടി മാത്രം ആൾക്കാർ ഡിഗ്രിയൊക്കെ എടുക്കുന്നുണ്ടോ? അറിവ് നേടുന്നതിനൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ബിരുദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറും. അവരൊന്നും ഇത് പഠിച്ചുകൊണ്ടിരിക്കും. പഠിക്കും, ആർക്കും പഠിക്കും. വൈദ്യശാസ്ത്രമൊന്നും ആർക്കും പഠിക്കാം. ബുദ്ധി സമയം ഉണ്ടെങ്കിൽ ആർക്കും പഠിക്കാം. അപ്പം മനുഷ്യൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ രീതിയിലൊന്നും അങ്ങനെ പോകത്തില്ല. അതാണ് ആധുനിക ലോകത്ത് ആധുനിക മനുഷ്യൻ ജീവിക്കും എന്ന പ്രത്യേകത. പിന്നെ ഭാവി നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എങ്ങനെ പോകുന്നുള്ളത്, അതാർക്കും പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ശരി, അത് ഇന്നത്തെ ഇന്ന് മുന്നോട്ടായ അത് ഉറപ്പായ കാര്യമാണ്. ഭാവിയിൽ മനുഷ്യൻ എവിടെയൊക്കെ പോയി ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുവരെ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതൊക്കെ പോവാം. അപ്പൊ വളരെ വേഗത്തിലായിരിക്കും സംഭവിക്കുന്നത്. വളരെ വേഗത്തിലെന്ന് വെച്ചാൽ ഒരു 100 വർഷത്തിനകം നടക്കുന്ന മാറ്റം പോലും നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് പ്രവചിക്കാൻ പറ്റും. പിന്നെ അതിന് ബാക്കിയുള്ള അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത ഒരു രീതിയാണ്. ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മുടെ ഒന്നും കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു ഐഡിയ അല്ല. പിന്നെ വന്ന് അതിനെ കുറിച്ചൊക്കെ ആദ്യം പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞപ്പോഴും ആ ധാരണയിൽ നിന്നുള്ള ധാരണ, ഇന്നതില്ലാ മനുഷ്യന് ജീവിക്കാൻ പറ്റും. ഒരു അമ്മൂമ്മമാർ അപ്പൂപ്പന്മാരോ പോലും അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മാറില്ല. അതുപോലെ പുതിയ പുതിയ സംവിധാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.